ശിൻ്റെ പാതയിൽ കണ്ണീരുമായി പാപികൾ ഞങ്ങൾ വരുന്നു. നെഞ്ചോടു ചേർത്തൊരാമരക്കുരിശിൻ സഹനത്തിൽ പങ്കു ചേർന്ന സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച അങ്ങയെ ഞങ്ങൾ താണുവണങ്ങുന്നു. പാപാന്തകാരത്തിൽ കഴിഞ്ഞ മാനവരെ പിതാവുമായി അനുരഞ്ജിപ്പിക്കുവാൻ ജീവൻ ബലിയർപ്പിച്ച കർത്താവേ, ഞങ്ങളങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുന്നു. ഗോതമ്പുമണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. പിലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെയുള്ള അവസാന യാത്രയും കുരിശുമരണവും അങ്ങേ ശൂന്യവൽക്കരണത്തിന്റെ ഉദാത്തമായ മാതൃകയായിരുന്നു. അങ്ങേ തിരുനിണം വീണ വഴിയിലൂടെ ദുഃഖിതയായ മാതാവിന്റെ കൂടെ സഭാതനയരായ ഞങ്ങൾ അനുദിന ജീവിതത്തിന്റെ കുരിശുമായി വീണും എഴുന്നേറ്റും കാൽവരി കയറുന്നു. കുരിശിന്റെ ചൈതന്യത്തിന് വിരുദ്ധമായ അഹങ്കാരം, ശത്രുത, ശുശ്രൂഷാ ചൈതന്യമില്ലായ്മ, സ്ഥാനമോഹം എന്നിവ ശിഷ്യ മനസ്സുകളിൽ നിന്നും പെറുക്കിയെടുത്തതുപോലെ ഞങ്ങളിൽ നിന്നും ഉന്മൂലനം ചെയ്യണമേ. കുരിശ് ഭോഷത്വമായി കരുതുന്നവർ നാശത്തിൻ്റെ പാതയിലാണെന്നും കുരിശ് ദൈവത്തിൻ്റെ ശക്തിയായി കാണുന്നവർ രക്ഷയുടെ വഴിയിലാണെന്നുമുള്ള ആഴമായ അറിവോടെ തീർത്ഥാടകരായി എന്നും നിന്നെ അനുഗമിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമാതാവേ, അങ്ങയെ തിരുകുമാരന്റെ മുറിപ്പാടുകൾ എന്റെ ഹൃദയത്തിൽ മുദ്രിതമാക്കണമേ.